قال الإمام المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه الرفق بالحيوان ഇതിന് അദ്ദേഹവും അല്ലെങ്കിൽ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ കൊടുത്ത ചാപ്റ്ററിന് കൊടുത്ത ഹെഡിങ് ഹദീസിന് കൊടുത്ത തലവാചകമാണ് മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിക്കുക എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അബൂ യഅല ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു തആല ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ ഫൈദാ ഖതൽതും ഫഅഹ്സനുൽ ഖത്ല വൈദാ ദബഹ്തും ഫഅഹ്സനു ദിബ്ഹ വലിയുഹിദ്ദ അഹദകും ഷഫർ. നബി സല്ലല്ലാഹു അലൈഹി മാതങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തആല തന്നെ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ മനുഷ്യ ജിന്ന് ജന്തുജാലങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗങ്ങളോട് പോലും കരുണ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫി കുല്ലി ഷൈ, അള്ളാഹു എല്ലാ കാര്യങ്ങളിലും നന്മ വിധിച്ചിട്ടുണ്ട് എന്ന്. അലൈക്കുമു സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും, അല്ലേ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും. അപ്പൊ കത്തബ എന്ന് പറഞ്ഞ വാക്ക് ശരീരത്തിൽ നിർബന്ധാക്കുന്ന ഒരു സംഗതിയെ പറ്റി പറയേണ്ടതാണ്. കുത്തിബ അലൈക്കും ഇതാ ഹദർ അഹദുക്കുമുൽ മൗത്തു ഇൻ തറക ആസന്നമായാൽ വസിയത്ത് ചെയ്യൽ നിർബന്ധമാണ്. അനന്തരാവകാശ ഓഹരികൾ നിർബന്ധമായി പറയുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. ഈ നിയമം പിന്നീട് അനന്തരാവകാശത്തിൽ പെടാത്ത അടുത്ത ബന്ധുക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ്. ചുരുക്കത്തിൽ ഇതൊക്കെ കുത്തിബ അലൈക്കും കുത്തിബ അലൈക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു വിധിച്ചു, അതിന്റെ അർത്ഥം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും ഇഹ്സാൻ അള്ളാഹു വിധിച്ചിട്ടുണ്ട്. എത്രത്തോളം ഫൈദാ ഖതൽതും ഫഅഹ്സനു ദിബ്ഹ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രയാസമുള്ള ഒരു സംഗതിയാണ് വധിക്കുക എന്നത്. അതിൽ പോലും എന്തുണ്ട്, പിന്നെ അള്ളാഹു ഇഹ്സാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ നന്മയാണ്. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാലോ അത് പിന്നെ ഏറ്റവും അങ്ങേയറ്റത്തെ സംഗതിയാണല്ലോ. ആ വധത്തിൽ പോലും അള്ളാഹു നന്മ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വധിക്കുമ്പോൾ നല്ല രൂപത്തിൽ വധിക്കുക. ഇവിടെ വധിക്കുക എന്ന് പറഞ്ഞത് പിന്നെ മനുഷ്യന്മാരെ വധിക്കുന്നതിനെ സംബന്ധിച്ചാണ്. മനുഷ്യന്മാരെ വധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വധശിക്ഷ വരുന്ന സമയത്തൊക്കെയാണ്, ഖിസാസ് നടപ്പാക്കേണ്ട സമയങ്ങളിലൊക്കെ വധിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതേപോലെ യുദ്ധവേളയിൽ വധിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഒരാളെ കൊല്ലേണ്ട ഒരു ഘട്ടം വന്നാൽ നല്ല രൂപത്തിൽ ചെയ്യുക. യുദ്ധരംഗങ്ങളിൽ കൊല്ലേണ്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം ഉണ്ടായിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വളരെ പിന്നെ പ്രസിദ്ധമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്താ റസൂലുള്ള പറഞ്ഞത്? ഇതാ അമ്മറ അമീറൻ അലാ ജയ്ഷിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ ഒരു സൈന്യത്തെ ഒരു അമീറിനെ ഏൽപ്പിച്ച് പറഞ്ഞയച്ചാൽ ഔസാഹു ബി തഖ്വല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആ അമീറിനെ പ്രത്യേകം ഉപദേശിക്കും. ഒബിമ മാഹുമിനൽ മുസ്ലിമീൻ, അതേപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പടയാളികളോടും. എന്നിട്ട് പറയും ഉഹ്സു ബിസ്മില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ യുദ്ധം ചെയ്യുക. ഖാത്തിലൂമൻ കഫറബില്ല, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളോട് നിങ്ങൾ പോരാടുക. വലാ തുമസ്സിലു, നിങ്ങൾ പിടികൂടിയ ഒരാളുടെയും അംഗവിച്ഛേദം നടത്തരുത്. വലാ തഖ്ദുറു, നിങ്ങൾ ആളുകളെ വഞ്ചിക്കരുത്. വലാ തഖ്തുലു വലീദൻ, ചെറിയ കുട്ടികളെ കൊല്ലരുത്. വലാ വലീദത്തൻ, പെൺകുട്ടികളെ കൊല്ലരുത്. വലംറഹത്തൻ, സ്ത്രീകളെ കൊല്ലരുത്. അതേപോലെ തന്നെ ആരാധനാലയങ്ങളിൽ ചടഞ്ഞിരിക്കുന്ന പാതിരിമാരെയോ പുരോഹിതന്മാരെയോ കൊല്ലരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. നാം സുബ്ഹാനല്ലാഹ്, യുദ്ധഘട്ടം പോയിട്ട് നിസാരമായ കാര്യത്തിന് പോലും ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് കത്തിക്കുകയും കരിക്കുകയും ചെയ്യുന്ന ആളുകൾ കാണേണ്ട പ്രഖ്യാപനമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഒരു മുസ്ലിമിനോട് പറയാൻ, യുദ്ധവേളയിൽ പോലും കൊല്ലാൻ പാടില്ല, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, ആളുകളുടെ കൃഷിയും പരേടവും നശിപ്പിക്കാൻ പാടില്ല, അല്ലേ, മസരകൾ ഫാമുകളൊന്നും കത്തിക്കാൻ പാടില്ല. മറിച്ച് പോരാടുന്ന ആളുകളോട് മാത്രം പോരാടുക. അതെങ്ങനെയാണ്? നേർക്കുനേരുള്ള പിന്നെ വധമാണ്. അതല്ലാതെ അപ്പുറത്തേക്ക് അവരുടെ കൈകാലികൾ വെട്ടാനോ അവർ അംഗവിച്ഛേദം നടത്താനോ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. തീ കൊണ്ട് കൊല്ലാൻ പാടില്ല. നമ്മൾ കൊല്ലേണ്ട ഒരു ഘട്ടം വരികയാണ്, ജന്തുക്കളെ ഉറുമ്പിനെ കൊല്ലേണ്ടി വരികയാണ്. ആ സമയത്ത് നമ്മളെ കടിച്ച ഉറുമ്പിനെ കൊല്ലുക, അല്ലെങ്കിൽ നമ്മളുടെ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ കൊല്ലുക. അതല്ലാതെ തീ കൊണ്ട് കരിച്ചതിനെ കൊല്ലാൻ പാടില്ല എന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ വലിയ ചർച്ചയുള്ള സംഗതികളാണ്. ചുരുക്കത്തിൽ പിന്നെ വധിക്കുന്ന വേളയിൽ നല്ല രൂപത്തിലായിരിക്കണം ആളുകളെ വധിക്കേണ്ടത്. ജന്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞതാണ് വൈദാ ദബഹ്തും ഫഅഹ്സനു ദിബ്ഹ, നിങ്ങൾ അറക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ അറക്കുക. എന്താണ് പിന്നെ അറക്കുക എന്ന് പറഞ്ഞത്? നമ്മൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി മാത്രമേ മൃഗങ്ങൾ അറക്കാൻ പാടുള്ളൂ, അല്ലേ, അതല്ലെങ്കിൽ വിതരണം ചെയ്യാൻ വേണ്ടി. അതല്ലാതെ അറക്കാൻ പാടില്ലല്ലോ. ഒരാൾക്ക് അറുത്ത് പഠിക്കണം, എന്നാൽ ഒരു നാലഞ്ച് കോയിനെ പിടിച്ച് അറുത്തം എന്ന് പറഞ്ഞാൽ അറക്കാൻ പാടുണ്ടോ? പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോയപ്പോൾ കുറച്ച് കുട്ടികളുണ്ട്, ഒരു പ്രാവിനെ ഒരു പക്ഷിയെ കെട്ടി തൂക്കിയിട്ട് അമ്പ ചെയ്ത് പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ജീവനുള്ള ഒരു സംഗതിയെയും നാട്ടക്കുറിയായിട്ട് അല്ലെങ്കിൽ അടയാളമായിട്ട് വെച്ചിട്ട് അതിനെ അമ്പ ചെയ്യാൻ പാടില്ല. അതൊക്കെ വലിയ കുറ്റകരമായ സംഗതിയാണ്. അപ്പോൾ മൃഗങ്ങളെ പിന്നെ അറക്കുന്ന വേളയിൽ ബലിയായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടിയൊക്കെ അറക്കുന്ന സന്ദർഭങ്ങളിൽ നല്ല രൂപത്തിൽ അറക്കുക എന്നിട്ട് റസൂലിനെ പറയാൻ വലിയ യുഹിദ് അഹദുക്കും ഷഫറത്തഹു, അറക്കാൻ പോകുന്ന ജന്തുവിനെ, ഒരു ജന്തുവിനെ അറക്കാൻ പോകുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളുടെ കത്തിയൊക്കെ മൂർച്ച കൂട്ടണം. മൃഗത്തിൻ്റെ മുന്നിൽ പോയിട്ടല്ല, അത് ആ കാര്യം ആദ്യമേ ചെയ്യേണ്ടതാണ്. അതിനെ മുന്നിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തവ രണ്ട് പ്രാവശ്യം അതിന് അർത്ഥം എന്നാണ്. വലിയൊരു ദബിഹത്തവും, അങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ആശ്വാസം നൽകുക, ഒന്ന് പടയാനൊക്കെ ഉള്ള രൂപത്തിൽ അതിനെ വിട്ടുകൊടുക്കുക. അറക്കുന്നതിന് മുമ്പും തന്നെ അതിന് വെള്ളം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസമാധങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ജന്തുക്കൾ അറക്കുമ്പോൾ നാൾ പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു പെരുന്നാളിന് മുസ്ലിങ്ങൾ അറക്കുകയാണ്, ഏതോ ഒരു മട്ടക്കത്തി വന്നിട്ട് ഒരാൾ അറുത്തു, ആ ജന്തു വീണ്ടും എഴുന്നേറ്റു, അതിനെ പിന്നെയും പിടിച്ചറുത്തു, ഒരു അരമണിക്കൂർ അറുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ കഴുത്ത് വീഴ് മുറിഞ്ഞ് രക്തം വാർന്ന് നടക്കുകയാണ്. ഒരു മുസ്ലിമിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള സംഗതി ഉണ്ടാവാൻ പാടുണ്ടോ? അതും പിന്നെ ബലിയായിട്ട് അറക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അറക്കാൻ അറിവുള്ള ആളുകളായിരിക്കണം അത് ചെയ്യേണ്ടത്. മൃഗത്തിൻ്റെ അന്നനാളവും ശ്വാസനാളൊക്കെ പിന്നെ അറക്കുന്ന രൂപത്തിൽ അറക്കുക, തലച്ചോറിലേക്കുള്ള ഞരമ്പ് അതാണ് അറക്കേണ്ടത്. അറക്കുന്ന വേളയിൽ അബദ്ധവശാൽ തട്ടിയിട്ട് പെരടിയൊക്കെ അറുത്ത് അങ്ങോട്ട് മുറിഞ്ഞ് തല മുറിഞ്ഞു എന്ന് പോയി എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടത് ഈ പറഞ്ഞ സ്ഥലം മാത്രമാണ്. അതോടുകൂടി തലച്ചോറുമായുള്ള ബന്ധം ശരീരം ഏർപ്പെടുകയും ഹൃദയത്തിനുള്ള ബന്ധം ഏർപ്പെടുകയും അതിന് വേദന ഉണ്ടാവുകയും ചെയ്യില്ല എന്നാണ്. അപ്പോൾ അറക്കുന്ന എത്ര ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ വേദന അവസാനിച്ചു. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഉദാഹരണമാണ് ജന്തുക്കൾ അറക്കാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞ രീതി. മറ്റുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? പന്നിയെ കൊല്ലുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല, അതിനെ പിടിച്ച് അടിച്ച് അടിച്ച് ചുറ്റികയും കത്തിയും പിന്നെ വീട്ടിലുള്ള കോടാലിയും എല്ലാ സംഗതിയും എടുത്തിട്ട് തല്ലി പൊളിച്ച് കൊല്ലുകയാണ്. ഒരു ജന്തുവിനെ മണിക്കൂറുകളോ അടിച്ചിട്ട് വീഴ്ത്തുകയാണ്. ഇനി ഒറ്റ അടിക്കാണെങ്കിലും അതിൻ്റെ തലയിലൊക്കെ അടിച്ച് കൊന്നാൽ അതിൻ്റെ രക്തം പിന്നെ അതിലുള്ള അണുക്കൾ പോവാത്ത രൂപത്തിൽ അതിൻ്റെ ശരീരത്തിൽ തന്നെ അവശേഷിക്കും എന്നാണ് ആധുനിക ശാസ്ത്രമൊക്കെ പറയുന്നത്. അപ്പോൾ ഏതൊരു സംഗതിയും നല്ല രൂപത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ജന്തുക്കളെ കൊല്ലേണ്ടി വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മളെ ഉപദ്രവം ഉണ്ടാക്കുന്ന എലി, അതേപോലെ പെരിച്ചായി, പിന്നെ പരുന്ത്, അതിനൊക്കെ കൊല്ലാം. ആ സമയങ്ങളിലൊക്കെ ഇത് പാലിക്കണമെന്നാണ്. ഹദീസിൽ കാണാൻ പറ്റും, ഒരു പ്രവാചകൻ സുലൈമാൻ നബിയോ മറ്റോ ഒരു പ്രദേശത്തുകൂടി നടന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഉറുമ്പ് വന്ന് കടിച്ചു. കോപം വന്ന ആ പ്രവാചകൻ ആ മരത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഉറുമ്പും കൂടി കണ്ടു. ആ ഉറുമ്പും കൂടി തീയിട്ട് കരിച്ചു കളഞ്ഞു. ഉടനെ അള്ളാഹു അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചത്രേ, ഹല്ലാ നംലത്തൻ വാഹിദ, നിങ്ങളെ കടിച്ചത് ഒരു ഉറുമ്പ് മാത്രല്ലേ, അള്ളാഹുവിൻ്റെ നാമം നിങ്ങളെപ്പോലെ പ്രകീർത്തിക്കുന്ന ഒരു ഉറുമ്പിൻ്റെ തറവാട് മുഴുവൻ നിങ്ങൾ ചുട്ടു ചാമ്പലാക്കിയല്ലോ എന്ന് പറയുകയും ആ പ്രവാചകൻ വിഷമിക്കുകയും ചെയ്തു എന്നാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല, ഇതൊക്കെ എന്തിനാ ഇവിടെ, ഞാനല്ലേ ഇവിടെ ജീവിക്കേണ്ടത് എന്ന അവകാശം മാത്രമല്ല, ആ ജന്തുക്കൾക്കൊക്കെ അള്ളാഹു ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. വൈം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇബാദത്തുപരമായി നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളും അവയെല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് പ്രകൃതിയിൽ അവർക്കൊക്കെ അള്ളാഹു കൊടുത്ത ഓരോ ദൗത്യങ്ങളുണ്ട്, നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായ. അതുകൊണ്ട് തന്നെ ജന്തുക്കളെ കൊല്ലുന്ന വേളയിലും ആ രൂപത്തിൽ ചെയ്യുക എന്ന് വിശ്വാസമാധങ്ങൾ കൽപ്പിച്ചതായി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത്, ഒന്ന്, അള്ളാഹു എല്ലാ കാര്യത്തിലും നന്മ വിധിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല രൂപത്തിൽ വധിക്കുക, കിസാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന വേളയിലാണ്. പിന്നെ വെട്ടി പെരടിക്ക് വെട്ടിയിട്ടാണ് ഇസ്ലാമിലെ എല്ലാ വധശിക്ഷകളും. പെരടി വെട്ടുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ രൂപത്തിൽ പെട്ടെന്ന് അയാൾ മരിക്കും. പിന്നീട് ഇപ്പോൾ ആധുനിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് കൊല്ലാം, കാരണം പെട്ടെന്ന് ആ ഇഞ്ചക്ഷൻ വെക്കുന്നതോടുകൂടി വിഷമായിരിക്കും ആ കുത്തിവെക്കുന്നത്, അതോടുകൂടി അയാൾ മരിക്കുകയും ചെയ്യും. അതൊക്കെ സൗകര്യാർത്ഥം ചെയ്യാം. പിന്നീട് പ്രയാസകരമായ രൂപത്തിലുള്ളൊരു വധമാണ് മനുഷ്യന്മാർക്ക് നടത്താനുള്ളത്, പിന്നെ റജിം അസാനി, വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരെ എറിഞ്ഞു കൊല്ലുന്നതാണ്. അത് പ്രത്യേകമായ ഒരു കേസാണ്. അതിൻ്റെ കാരണം ഇൻഷാല്ലാ ഇതിൽ തന്നെ ഒരു ഹദീസ് വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് വിശദീകരിക്കാം. മൃഗങ്ങളെ അറക്കുന്ന സമയത്ത് നല്ല രൂപത്തിൽ അറക്കുക, അതിനുവേണ്ടി കത്തി മൂർച്ച ഉള്ളതാക്കുക, അതേപോലെ ആ മൃഗത്തിന് ആശ്വാസം നൽകുക. അതിൽ പ്രധാനപ്പെട്ടതാണ് കത്തി മൂർച്ച ഉണ്ടാക്കുക എന്നുള്ളതും അതിൻ്റെ മുന്നിൽ വെച്ചത് മൂർച്ച കൂട്ടാതിരിക്കുക എന്നുള്ളതും ഒരു മൃഗത്തിൻ്റെ മുന്നിൽ മറ്റൊരു മൃഗത്തെ അറുത്ത് കൊല്ലാതിരിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ പിന്നെ അറക്കാൻ പോകുമ്പോൾ അതിനെ പലതരത്തിലുള്ള പീഡനകൾ പിന്നെ ഏൽപ്പിക്കുക എന്നുള്ളതൊക്കെ ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. ഇതാണ് രണ്ട് ഹദീസുകൾ. വാഹിറു ദേവാനാൻ അലഹമുല്ലാ റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.